71 ദശകം. കാര്യങ്ങ സാധിച്ചു വരുന്ന ശീലമേറുന്ന ഭോജേശ്വര ബന്ധുകേശി, നീ സിന്ധുജാവാപ്യ നിവണ്ണമോർത്തു വന്നെത്തിനാൻ. സിന്ധുജവാദിയായി ഗന്ധർവനായിട്ടും ഇവൻ കഠോര ശബ്ദങ്ങളാൽ പേടിയണച്ചിതാർക്കും കാൺമോളവും നിന്തനുഗോപവാടം തകർത്തു മാപാവി കയർത്തണ ഞാൻ. താർക്ഷങ്കൽ വെപ്പോൻ ചരണം ഭവാനെ താർക്ഷൻ ചവിട്ടി തിരുമാറിടത്തിൽ, ചവിട്ടിയല്ലോ ഭൃഗുപണ്ടു നിന്നെ തനിക്കുമാം എന്നതു കാട്ടുവാനും. കുളമ്പു തട്ടാതവനെ പിടിച്ചു ദൂരത്തെറിഞ്ഞാൻ ഭഗവാനുമപ്പോൾ ബോധം നശിച്ചിട്ട് ഒട്ടിട വീണ്ടുമെത്തി കടിക്കുവാനായി കടുകോവിതയ്ത്തിൻ. നീ വാഹദണ്ഡത്തിനൊരുങ്ങി വാഹാദണ്ഡത്തെയാം വെച്ചതുവായിനുള്ളിൽ ശ്വസിക്കുവാൻ കെൽപ്പു നശിച്ചു ചത്തു സപ്തീഭവിച്ചെങ്കിലുമൊന്നു താനായി സുഖത്തിനാ ഈ പശുഹിംസ വാനോർക്കും മറ്റും നൂതനമശ്വമേധം. നീ ചെയ്കയാൽ മൂതമിയെന്നു വാനോർ വാഴ്ത്തിയിടിനാർ കേശവനെന്നു നിന്നെ പറഞ്ഞു നീ ശൗരിജനെന്ന്. കംസചൗരീവധോദ്യോഗമതം തടഞ്ഞു കേശീവതത്തിങ്കലണഞ്ഞു നിന്നെ ശ്രീനാരദൻ വാഴ്ത്തി അമന്തമോദം. കളിക്കയാം നിങ്ങളൊളിച്ചു കാട്ടിൽ ഗോപാലകന്മാർ ഭഗവാനെ അപ്പോൾ കടുത്ത മായാവി മയന്റെ പുത്രൻ വ്യോമൻ സമീപിച്ചു സുരന്റെ വൈരി. കള്ളൻ പിടിപ്പോൻ കളിയിങ്കലെത്തി കള്ളനു കൂട്ടായി പശുപാലവൃന്ദം ഗുഹയ്ക്കകത്താക്കിയടച്ചു കല്ലാൽ ദൈത്യൻ ഭവാൻ വന്നവനെ തുലച്ചാൻ. ഇമ്മട്ട് പുത്തൻ കളി കൊണ്ട് സൗഖ്യമമ്പാടിയിൽ സർവരിലും വളർത്തി മഹാത്ഭുതങ്ങൾക്കിടമായ സാക്ഷാൽ പ്രഭഞ്ജനാകാരവതേ നമസ്തേ.